പിന്നെ ഇവര് പറയുന്ന എന്താണോ, ഈ പറയുന്ന അഹിംസ പോലെയുള്ള കാര്യങ്ങൾ പാലിക്കുക, അതും പറയുന്നുണ്ട് ഇതിനോടൊപ്പം. പക്ഷേ മാനസികമായിട്ട് ഇവർ പറയുന്നത് ഇത് തന്നെയാണ്. വേണമെങ്കിൽ ഈ പുള്ളി ഇവിടെ കൊണ്ടിരുത്തിയാൽ ചോദിക്കാം ഒന്നുകൂടി, ഇവിടെ വിളിച്ചോണ്ട് വന്നിരുത്ത്, ചോദിക്കാം. They are asking one question. What you explained about this observation and other sadhanas, compassion, such things, those are very clear. Other than these things, after this observation, or more than this observation, any other internal sadhana is there? That is their question. Internally, anything, any sadhana, any exercise is available or not? That is their question. So one kind of meditation, when we are not capable to sit that time, monks do chakrama. In the period of Buddha, so many monks, they not sleep in the night time also. As Buddha said, matan dip matan dito turiga bhava. So monks never sleep. They do meditate in night time also. Morning, evening, there is no moment when they are not doing. Without sleeping. Some monks living in Maharashtra, they never lay down. Since 17 years, since 18 years. In Thailand also, Burma also. So, in the night time, or any time when they are feeling I cannot sit. So that time they stand and they do Chakramar path. They go on Chakramar path and they do Chakramar. So in Chakramar there is a 4 step. 15 minute first step, 15 minute second step, 15 minute third step, 15 minute fourth step. What is the first step? 15 minute. Lifting, placing, lifting, placing. The leg is lifting, placing. Same place, not walking. Not same place, I am walking. Walking. It's called Chakramar. So, both legs. Yeah, lifting, placing. Stand like this. Whatever you are comfortable, feel like. Yeah. Lifting, placing. Not just say in the. Lifting, placing. When one lifts the leg, then you have to realize this. Lifting, placing. 200 meters are 23 step or 25 step, like this. How much you place have you can. Now fourth step. Touching. Stop. 8 hours, full night. Because they feel so much concentrated, so much observed, so much insight developed, they feel like this. And when they are feeling, I cannot walk, I cannot sit, then they stand. Just stand. Without a movement. Stand. 1 hour, 2 hours, 3 hours, 4 hours, how much they do. This is very nice practice, standing. Because most of human are when they sit on the chair. So the person who was always sitting on the chair, they have no capacity to stand up. No, we have to practice this. So we do sometimes 3 hours, 4 hours. It gives so much benefit. So one, sitting meditation. Second, walking meditation. Third, standing meditation. Fourth, lying down. We are lying down. So right hand here. Like Buddha's Nirvana. That posture. So that is posture called Singh-Sahya. And this posture called, this posture, posture called Brahma-Sahya. So Buddha always sleep in the Singh-Sahya, first Brahma-Sahya. Brahma-Sahya start 10 to 12. Singh-Sahya start 12 to 3. Then 3 o'clock start Brahma-Murat. Brahma-Bela. Then he sit and do for all human beings. Loving kindness. He spread loving kindness for all human beings. Then he see by his inside eye, he see what person is capable to take my knowledge today. Who is going to meet today first? Then he morning take his diksha path and go to that person house, exact that person house, and he take diksha, then he gives some discourse to him. And he becomes sotapatti, that person as sargagami, aranagami, a direct arahat. Like this you do every day. So these four steps, first is lifting and placing. Second is lifting, pushing, placing. Third is lifting, pushing, dropping, then placing. Last one, plus touching. Lifting, pushing, dropping, touching, placing. Touching, last placing. So can you say this is mindfulness? So much mindfulness. You get so much mindfulness. We know everything even, but we are not doing. We are not doing because we are busy always with people in society. So in the Vipassana, they also adopted this? No. In Vipassana, S.N. Goenka Ji tradition, they follow only pure Vipassana, purely Vipassana. But in Burma country, they have 5,000 acre area. There is an international monastery. So there, grahastha and monks come and they do practice. Their technique is 1 hour meditation, 1 hour walking meditation. 1 hour sitting, 1 hour walking meditation. Like this they do. There is they follow, but this is the purest which trying to follow by the Vanka. Mm-hmm. Vanka giving is pure. Pure, that only, observation only. And while standing, any mental procedure there or just standing? Just stand and whatever is happening in your body, paining, whatever. Just observe. Just observe and don't react. Mm. So much paining now in the leg, so much paining on the foot. Okay. Mm. Just observe. Mm. After accepting and after observing this paining, you can realize, yes, the pain was what happening now, not that pain. Mm. But now new pain is something arising. Right, some, this pain also will be. അപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ, കാണിച്ചത് മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അതിനെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചുകൊണ്ട് ഈ പരിപാടി നടക്കുക. മനസ്സ് അത് മനസ്സ് പോകുമോ ഇല്ലേ എന്നുള്ളത് കുറച്ച് ദിവസം ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും. നിങ്ങൾ ഏത് കാര്യവും ആദ്യം ചെയ്യുമ്പം മനസ്സ് അതിൽ തന്നെ ആയിരിക്കും. കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ മനസ്സെങ്ങോട്ടെങ്കിലും പോകും, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത് പൊതുവെ മനസ്സിന്റെ സ്വഭാവം അതങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇല്ല, ഇത് കൊണ്ടുവരുന്ന പരിപാടിയൊന്നുമില്ല. ഇവര് പറയുന്നത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ അവയർനെസ് എന്ന് വെച്ചാൽ അതറിയുക, അത്രയേ ഉള്ളൂ. വേറൊന്നും ചെയ്യണ്ട. ഇനി എന്താണ്, ഇതിനിടയ്ക്ക് മനസ്സ് ചാടിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ, അറിയുമല്ലോ. അപ്പോൾ അതറിയുക, പോയത് പോയി, അത് നഷ്ടപ്പെട്ട് തിരിച്ച് മനസ്സ് കുറച്ച് പോകുമ്പം മനസ്സ് ഏത് കാര്യമായാലും പോയ ഉടനെ അറിയത്തില്ല. കുറേ സമയം മനസ്സ് കറങ്ങിക്കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. അറിയുന്ന സമയം ഇതിൽ നിർത്തുക, പോകുന്ന സമയം അത് പോകും, അതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവർ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഉറക്കം വരും. അപ്പോൾ ഈ ഉറക്കം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ജപമൊക്കെ ചെയ്യുന്നവർ ഇരുന്ന് ജപിക്കുമ്പോൾ ഉറക്കം വന്ന് അവർ എഴുന്നേറ്റ് കണക്കും, നടന്ന് ജപിക്കും. അതുപോലെ ഈ ഉറക്കം വരുമ്പോഴത്തേക്ക് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അത് ചിലർ 6-7-8 മണിക്കൂറൊക്കെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നു. പിന്നെ വെറുതെ നിൽക്കുക, എല്ലാ ശരീരത്തിനെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ നിൽക്കുക. ഈ രണ്ട് പരിപാടിയും ഉറക്കത്തിന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നവരുണ്ടെന്നാണ്. അത് വടക്കേ ഇന്ത്യയിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, പലരും നിൽക്കുന്നവർ. അവർ ഉറങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഉത്തരകാശിയിൽ ഒരാളുണ്ടായിരുന്നു. ഇനി രാത്രി എങ്ങാനും ഉറങ്ങുമെന്ന് നമുക്കറിയത്തില്ല. പകലൊന്നും അയാൾ ഉറങ്ങാതെ നിൽക്കുന്നുണ്ട്. ഉറങ്ങാതെ നിൽക്കുക മാത്രമല്ല, അയാളിങ്ങനെ ഒരു കൈ ഉയർത്തി പിടിച്ചോണ്ട് വന്നു. എന്നിട്ട് ആ കൈ ഉണങ്ങിപ്പോയി, രക്തവോട്ടമൊക്കെ നശിച്ച് ആ കൈ ഒന്ന് ഇതായിപ്പോയി. പിന്നെ അയാൾ താഴ്ത്തിയിട്ടെന്ന് വന്നു അവസാനം തപസ്. അങ്ങനെയൊക്കെ പല രീതിയിലും ചെയ്യുന്നവര് ഉണ്ട്, ഇതുമുണ്ട്. ഞാൻ ഇത് ഇവിടെ കണ്ടിട്ടുണ്ട്. പള്ളിക്കാവിൽ ചില സായിപ്പന്മാരൊക്കെ ഇങ്ങനെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ അവരിങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ നടക്കും. അവരൊക്കെ ഇവിടെ പോയി ട്രെയിനിങ് എടുക്കുന്നവരാണ്. അപ്പോ കുറേ സമയം ഇങ്ങനെ നടക്കുന്നതാണോ, മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഇതേ രീതിയിൽ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ ഉറക്കം വരുമ്പോൾ ഇത് നല്ലതാണ് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുമായിട്ട് നമ്മൾ പരിചയം വരുന്നത് വരെ ഇതൊക്കെ വിജയിക്കത്തുള്ളൂ. നല്ല പരിചയമായി കഴിഞ്ഞാൽ, നല്ല പരിചയമായി കഴിഞ്ഞാൽ, അതായത് ഈ വലിയ തിരക്കുള്ള ഡിപ്ലോമാറ്റ്സ്, നയതന്ത്രജ്ഞന്മാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ വൈറ്റ് ഹൗസിൽ, അമേരിക്കയിൽ, അവിടെയുള്ള ചില നയതന്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊന്നു വെച്ചാൽ ഉറങ്ങാൻ സമയമില്ല. ഒരുപാട് വിഷയങ്ങൾ നിരന്തരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. രാവും പകലും ലോകത്ത് മുഴുവൻ കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്യില്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഉറങ്ങാൻ സമയം വളരെ കുറവാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യം പറയുള്ളൂ, ആള് 2-3 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, ബാക്കി സമയം മുഴുവൻ പ്രവൃത്തിയിലാണ്. അപ്പോൾ ഏതെങ്കിലും പ്രവൃത്തിയിൽ നമ്മൾ വളരെ താല്പര്യപൂർവ്വം ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഉറക്കം കുറയും. ഇത്രയും താല്പര്യത്തോടെ ഇരുന്നു അത് വലിയ ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷെ അങ്ങനെ ഉറക്കം കുറയുന്നത് കൊണ്ട് ശരീരത്തിന് വലിയ ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് പ്രശ്നവും. നിങ്ങൾ ഉറങ്ങാതിരുന്നു, ഉണർന്നു കഴിഞ്ഞാൽ ഉന്മേഷമില്ല, എന്നാൽ അത് പ്രശ്നമാണ്. പക്ഷേ ഇവിടെയൊക്കെ കാര്യം പറയുന്നു, ഉണർന്നു കഴിഞ്ഞാലും പിന്നെ അവർക്ക് പ്രവൃത്തിയിൽ നിരന്തരം ഏർപ്പെട്ടേ പറ്റും. അപ്പോൾ അവർ വീണ്ടും വളരെ ഉത്സാഹത്തോടുകൂടി പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ വൈറ്റ് ഹൗസിലുള്ള ചില ആൾക്കാരുടെ വായിച്ചാണ്, അവർ ഉറക്കം വന്നു കഴിഞ്ഞാൽ അവിടെ ചുവരിൽ ചാരി ഇങ്ങനെ നിൽക്കും, നിന്ന് നിന്ന് എത്ര ഉറങ്ങുന്നു അത്രയും മാത്രം. ചുവരിൽ ചാരി നിന്ന് ഒരാൾക്ക് കൂടുതൽ സമയം ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ മറിഞ്ഞു വീഴും. അപ്പോൾ ചുവരിൽ ചാരി നിന്ന് സെക്കൻഡുകളെ ഉറങ്ങത്തുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടും. അത് 4-5 വർഷം അങ്ങനെ തന്നെ ജീവിക്കുന്നവരുണ്ട്, അവരുടെ ആ ജോലി ഉള്ളിടത്തോളം കാലം. പിന്നെ അവർ ഉറങ്ങുന്നത് റിട്ടയർ ആയതിനു ശേഷമാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ എവിടെയെങ്കിലും ഇങ്ങനെ ശരിയായിട്ട് എൻഗേജ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കുറഞ്ഞു വരും. പക്ഷേ ആ ഉറക്കക്കുറവെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ബ്രെയിനിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനത് അപകടകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അങ്ങനെ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ മാനസിക വിഭ്രാന്തിയൊക്കെ വരും. ആ സമയം അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പം ഉണർന്നു കഴിയുമ്പോൾ ക്ഷീണമൊന്നും തോന്നില്ലെങ്കിൽ അങ്ങനെ ഉറങ്ങാതിരിക്കും. അതാണ് അവരിങ്ങനെ 4-5 വർഷം കേവലം ചോരിച്ചാരിന്ന് ഉറങ്ങും. കാരണം അവർക്ക് അത്രയും ഉത്തരവാദിത്വം ഉണ്ട്, ചെയ്യണമെന്നുണ്ട്, അതിലവർക്ക് താല്പര്യമുണ്ട്. ഇതൊക്കെ ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് ശരിക്കും താല്പര്യം വരണം. താല്പര്യം ഉണ്ടെങ്കിലേ പറ്റൂ. നമ്മളൊരു നിയമം വെച്ചിട്ട് നിങ്ങൾ ഇത്രയും നേരം ഇങ്ങനെ അയക്കണമെന്നും പറഞ്ഞാൽ ആരും ചെയ്യാൻ പറ്റില്ല, ആരും ചെയ്യത്തില്ല, ആർക്കും ചെയ്യാനും പറ്റത്തില്ല. അപ്പം നമുക്കുള്ളിലൊരു താല്പര്യം വന്നിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് നമുക്കൊരു ധാരണ ഉണ്ടോ? ഇത് നമുക്കതൊരു ഇഷ്ടമൊക്കെ തോന്നി ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കുറേ മണിക്കൂറുകളോളം ചെയ്യാം. അപ്പോൾ ഇത് ആധ്യാത്മികമായി ഇങ്ങനെ ചെയ്യുന്നവർ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ഇവർക്ക് ഉറക്കത്തിൽ നിന്ന് ജയിക്കാൻ വേണ്ടി അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് അവർ ചെയ്യുന്ന പ്രവൃത്തിയോടൊരു താതാത്മ്യം പ്രാപിക്കും. പിന്നെ അതിൻ്റെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായെങ്കിൽ തീരും. പിന്നെ അത് അവർക്കതൊരു പ്രത്യേക ഒരു ഇതായിട്ട് തോന്നത്തില്ല. ഇപ്പോൾ ഒരു തയ്യൽക്കാരൻ, അയാള് തയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പകൽ മുഴുവൻ അയാൾ തയ്ച്ചുകൊണ്ടേയിരിക്കും. തുന്നൽ മെഷീനിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കും. അയാൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ ജോലി ചെയ്യുന്നതിനൊരു ഇത് കാണത്തില്ല. കാരണം ജോലിയായിട്ട് പരിചയമായി കഴിയുമ്പം അയാൾ ആ ജോലി ചെയ്യും. അയാൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നോ അവരോടൊക്കെ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാം ചെയ്യും. അയാൾ ആ ജോലി തെറ്റാതെ ചെയ്യുകയും ചെയ്യും. പിന്നെ അയാൾക്കിത് നിർത്താനൊരു മടിയുമായിരിക്കും. പ്രായമായി കഴിഞ്ഞാലും അയാൾക്ക് തോന്നുന്നു ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ താല്പര്യമില്ല, ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്രധാനമായിട്ടും ഓരോരുത്തർ താല്പര്യമാണ്. അപ്പോൾ ഈ പിന്നെ വേറെന്നുള്ളത് മനുഷ്യ പറയും, നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ. നമ്മൾ എല്ലാ കണ്ടുപിടുത്തങ്ങളും ആവശ്യങ്ങളാണ്. അതിന് കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്ന് കണ്ടുപിടിക്കും. അതായത് പിന്നെ ഒരാൾ സ്വാമിയായി, അയാൾക്കങ്ങനെ ഇഷ്ടമായി ആയി. സ്വാമിയായി കഴിഞ്ഞാൽ ഇപ്പോൾ അയാളോട് പറയുന്നത് വിപാസന കുറച്ച് ആസ്വാദിച്ച് സമയം ചെയ്യും. പിന്നെ ഇയാൾ ബാക്കി സമയം എന്ത് ചെയ്യും? അപ്പോൾ ഇയാൾ ഇന്ന് ഇരുന്ന് കണ്ടുപിടിക്കുന്ന ഇങ്ങനെയൊന്ന് ചെയ്താലോ. അങ്ങനെയാണ് പുതിയ പുതിയ ടെക്നിക്കുകൾ കണ്ടുപിടിക്കുന്നത്. കാരണം വെറുതെ ഒരാൾ എത്ര സമയം ഇരിക്കും? വെറുതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. സ്വാമിയായിരിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമാണ്. തന്നെ ഇഷ്ടമായിരിക്കും, ഇങ്ങനെ സ്വാമിയായിരിക്കും അല്ലെങ്കിൽ ഭിക്ഷു ആയിരിക്കുന്നതൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ വെറുതെ എത്ര സമയമായിരിക്കും? ചിലർക്ക് വെറുതെ സമയമായിരിക്കാൻ പറ്റും, ചിലർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരിൽ നിന്ന് പ്ലാൻ ചെയ്യും പുതിയ കണ്ടുപിടുത്തങ്ങൾ. എന്നാ ഒരു കാര്യം ചെയ്യാം, കുറേ നടന്ന് ധ്യാനം, നിന്ന് ധ്യാനം, പുള്ളി പറഞ്ഞിൻ്റെ ഇടത്തോട്ട് കിടന്നുള്ള ധ്യാനം, ഇതൊക്കെ ഇവർ കണ്ടുപിടിക്കുന്നതാണ്. വലത്തോട്ട് കിടന്ന് കാരണം 24 മണിക്കൂർ എങ്ങനെയെങ്കിലും തള്ളിയിരിക്കണം. 26 മണിക്കൂർ കഴിച്ചു പോകണ്ടേ? അപ്പോൾ വെറൈറ്റി പരിപാടികൾ വേണം. ചിന്തകളൊക്കെ കടന്നു വരാതിരിക്കുമോ? ഇതൊക്കെ ചെയ്തെന്ന് വിചാരിച്ചു ചിന്തയൊക്കെ വരും. സമയം പോണ്ടേ? ഇല്ലേ, നിങ്ങളിപ്പം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെയും? മൊബൈലെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും സമയം പോവാൻ. ഇല്ലേ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇന്നത്തെ രീതി ഏതാണ്? ഇവിടെ ഈ ഭിക്ഷുക്കൾക്കാകുമ്പോൾ അത് പറ്റില്ലല്ലോ, അന്ന് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇയാൾ രാവിലെ 1 മണിക്കൂർ ധ്യാനിച്ചു, പുറത്ത് പോയി ഭിക്ഷയെടുത്ത് തിരിച്ചു വന്നു, ഒന്നും ചെയ്യാനില്ല. എന്താ ചെയ്യുന്നു? ഭക്ഷണം പോലും പാകം ചെയ്യാൻ പാടില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും ഇവരിങ്ങനെ? എന്നാൽ പിന്നെ ഇതൊന്ന് ശീലിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ അധികം കുറച്ച് സമയം പോയി. പിന്നെ അവ ഇരുന്നുള്ള ധ്യാനം, നടന്നുള്ള ധ്യാനം, കിടന്നുള്ള ധ്യാനം, ഇത്രയാകുമ്പോൾ നേരം വെളുക്കുമല്ലോ. ആ അത് പറഞ്ഞു, ഉറക്കത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവിടെ 10, 15, 20 വർഷം ഉറങ്ങാതിരിക്കുന്നു. പക്ഷേ ഉറക്കത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ അത് ഇപ്പോൾ നമ്മുടെ ഉറക്കം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ആവശ്യമാണ്. അപ്പം അതിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അറിയാം ഒരാളിനെ, നാട്ടിൽ ഒരാൾ പരിചയമുണ്ടായിരുന്നു. ആ പുള്ളി പിന്നെ പുള്ളിക്ക് പകലും ജോലിയുണ്ട്, രാത്രിയും പല ജോലികളുമുണ്ട്. പക്ഷെ പുള്ളി ഇത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, പുള്ളി എവിടെയെങ്കിലും ചാരിന്നങ്ങ് ഉറങ്ങും. ഇത് വൈദ്യദിവസത്തിൽ മാത്രമല്ല, എൻ്റെ നാട്ടിലും ഒരാൾ അങ്ങനെയുണ്ട്. പകലും രാത്രിയൊക്കെ പുള്ളിക്ക് തിരക്കാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും അത് ഇന്നിടത്ത് വേണമെന്നില്ല, ഏതെങ്കിലും മരം കണ്ടു കഴിഞ്ഞാൽ ആ മരത്തിൽ ചാരിയെന്ന് ഏതാനും സെക്കൻഡിന് മതി ഉറക്കം. പക്ഷെ അങ്ങനെ ഉറങ്ങുന്നവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഉറക്കം എന്ന് പറയുന്നത് വളരെ ഡീപ്പായിരിക്കും. ബ്രെയിനിന് പൂർണ്ണമായ റെസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഉറങ്ങും. അതായത് നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടന്നു, ശരിക്കും ഉറക്കം വന്നില്ലെങ്കിൽ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ വലിയ ക്ഷീണമായിരിക്കും. അസമയം നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് സമയം ഉറങ്ങിയുള്ളൂ, നല്ല ഡീപ്പാണെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ക്ഷീണം കാണത്തില്ല. അതുകൊണ്ട് ഇപ്പം ഈ ഉറക്കം ജയിക്കുന്നു എന്ന് പറയുന്നിടത്ത് അതറിയേണ്ടത് സ്ലീപ്പ് ടെസ്റ്റ് നടത്തിയാലേ അറിയാൻ പറ്റും. ഇന്നറിയാൻ പറ്റും, തലയിൽ മെഷീനൊക്കെ ഘടിപ്പിച്ച് ടെസ്റ്റ് നടത്തി നോക്കും എത്ര ഉറങ്ങുന്നു. ആ ഉറക്കത്തിന് അവർ മെഷർ ചെയ്യാൻ അളക്കും, ഇത്ര ഇത്ര ഇത്രയാണെന്നുള്ളത്. ആൽഫ, ബീറ്റ, തീറ്റ, ഗാമ എന്നിങ്ങനെ അളക്കും സ്ലീപ്പ് ടെസ്റ്റ് നടത്തിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ടെസ്റ്റ് നടത്തി അളന്നു നോക്കിയിട്ടുണ്ട് എത്രമാത്രം ഉറക്കമുണ്ടെന്ന്. അപ്പോൾ ഇവർ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇവർ വിചാരിക്കുന്നത് ഇവർ ഉറങ്ങുന്നില്ലെന്നാണ്. പക്ഷെ ഇരുത്തത്തിലും എന്ത് വരും? നിരന്തരം പരിശീലിച്ചു കഴിഞ്ഞാൽ ഇരുത്തത്തിലും ഇടയ്ക്ക് ഉറങ്ങും വരും, അതവർ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇനി നടക്കുമ്പോഴും ഉറങ്ങും. അല്ല, അതുപോട്ടെ, ഇതിപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ എന്തു ചെയ്യും? ഇവരിങ്ങനെ നടക്കുമ്പോഴും ഉറങ്ങും, ഇനി നിൽക്കുമ്പോഴെന്ത് ചെയ്യും? അത് പ്രാക്ടീസാവണം. നമ്മൾ നിരന്തരം ഇത് പ്രാക്ടീസായി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ ഉറങ്ങിയാലും നമ്മളറിയത്തില്ല, നമ്മളതറിയത്തില്ല. കാരണം അത് വളരെ ഡീപ്പായിരിക്കും, ചിലപ്പോൾ ചെറിയ സമയമേ കാണത്തുള്ളൂ. അപ്പോൾ ഉറങ്ങുന്നില്ല എന്നുള്ളത് ഇവർ നമ്മളറിയുന്നില്ല, ഉറങ്ങും എന്തായാലും അറിയില്ലല്ലോ, അതുകൊണ്ട് ഉറങ്ങുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നില്ല, അതുകൊണ്ട് ഉറങ്ങുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇനി ധ്യാനിക്കാനിരിക്കുന്നവരും വടി പോലെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ, സാധാരണഗതി നമ്മൾ ഉറങ്ങിയാൽ തല കുനിഞ്ഞു, ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറക്കം വന്നാൽ ഇങ്ങനെ കുനിഞ്ഞു. പക്ഷെ നല്ല പ്രാക്ടീസായി കഴിഞ്ഞാൽ അങ്ങനെ കുറെ കാലം ഇരുന്നിരുന്ന് പ്രാക്ടീസ് ചെയ്ത ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമ്പോൾ തല കുനിയത്തില്ല, ഇത്രയേ ഉള്ളൂ. കുറച്ച് സമയം മതി ഉറക്കം, ഒരുപാട് സമയം വേണ്ട. അതുകൊണ്ട് ഉറക്കത്തെ ജയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ഉറങ്ങുന്നോ ഇല്ലയെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അത് വരുത്തണമെങ്കിൽ ഈ മെഷീനൊക്കെ ഘടിപ്പിക്കണം തലയിൽ. മെഷീൻ ഘടിപ്പിച്ചിട്ട് കമ്പ്യൂട്ടറുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പോൾ കൃത്യമായി ഉറങ്ങുന്നോ ഇല്ലയെന്നറിയാൻ പറ്റും. അല്ലെങ്കിൽ ഉറങ്ങുന്നില്ല എന്ന് പറയുന്നവരെ കൊണ്ടുവന്നും എവിടെയെങ്കിലും കടത്തിയിട്ട് ഈ മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇവർ ഉറങ്ങുന്നേ ഇല്ലയോ എന്നുള്ള കൃത്യമായി പഠനം നടത്തണം എന്നാലേ പറയാൻ പറ്റും. അല്ല, പഴയ കാലത്തൊക്കെ ഇപ്പോൾ ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, ഇന്നങ്ങനെ അല്ലല്ലോ, ഇത് ടെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഇവർ ഇരുന്നാലും നിന്നാലും കിടന്നാലും ഒക്കെ ഉറങ്ങും, ഉറങ്ങുന്നു എന്നുള്ള ബോധം അവർക്ക്, അല്ലെങ്കിൽ ഉറങ്ങി എന്നുള്ള, ഞാൻ ഉറങ്ങി ഉണർന്നു എന്നുള്ള ബോധം കാണത്തില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് ചെറിയ സമയം ആയതുകൊണ്ടും നിങ്ങളിപ്പോൾ ഇത് ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്നു, ഉറക്കം വരികയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് മയങ്ങിപ്പോവും, ഉറക്കമൊന്നും നമുക്ക് തോന്നത്തില്ല. ആ ഒന്നങ്ങ് മയങ്ങിപ്പോവും. മയങ്ങി ഉണർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ മയങ്ങി ഉണർന്നാൽ പിന്നെ ഉറങ്ങില്ല. അങ്ങനെ ഒരു മയക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോയി എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെയല്ല, ആ മയക്കം ശരിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ മയങ്ങിക്കൊണ്ടേ ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് ശബ്ദമൊക്കെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ഈ മയങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്, ബ്രെയിനിന്, ശരീരത്തിനല്ല. ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഈ ഇരിക്കുന്ന സാധനം തന്നെ നിങ്ങൾ 24 മണിക്കൂർ ഇതിങ്ങനെ വെച്ചിരുന്ന ഇത് അടിച്ചു പോവും, ഇതിൻ്റെ ഐസി എല്ലാം ഇത് അടിച്ചു പോവും, കത്തിപ്പോവും, കേടായി പോവും. അത് തന്നെ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കും. അതുകൊണ്ട് ബ്രെയിനിന് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഉറക്കം. കുറേ അങ്ങോട്ട് പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് അത് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തായാലും അത് കൂടിയേ തീരും. അത് നമ്മളിതിന് ഒരുപാട് ഇങ്ങനെ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ച് ഒരുപാട് സമ്മർദ്ദം കൊടുക്കുമ്പം ബ്രെയിൻ പുതിയ അടവെടുക്കും, നമ്മളെ തന്നെ അറിയിക്കാതെ എന്ത് ചെയ്യും, റെസ്റ്റ് എടുക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് റെസ്റ്റ് എടുക്കുമ്പോഴല്ലേ നമ്മൾ തടയുന്നത്. എന്നുവെച്ചാൽ 8 മണിക്കൂർ ഞങ്ങളെന്ന് ഉറങ്ങുകയാണ്. ബ്രെയിന് നല്ലതാണ്, പക്ഷെ നമ്മളതിനെ തടയുന്നു. ബ്രെയിനെന്ന് പറയുന്ന എല്ലാം നമ്മുടെ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും ഓരോ വശങ്ങൾക്കും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംവിധാനം അതിൽ തന്നെയുണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനം അതിൻ്റെ ജൈവഘടനയിൽ തന്നെയുണ്ട്. അപ്പം നിങ്ങൾ ഉറങ്ങുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രെയിനിനെ ഡാമേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ബ്രെയിനിനെ എന്ത് ചെയ്യും, പുതിയ ടെക്നിക്ക് അത് തന്നെ കൊണ്ടുവരും. അതാണ് ഈ സെക്കൻഡ് കൊണ്ട് ഉറങ്ങി ഉണർന്ന് റെസ്റ്റ് എടുത്തിട്ട് ആ അറിയാ സംഭവിക്കും തെജാവെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ എന്താണ് നേരത്തെ ചോദിച്ച എന്താണ് ഇട പിങ്കള പിന്നെന്താണ് സുഷുപ്മിന, ഇതൊക്കെ പറയുന്നത് മാനസികമായ സങ്കല്പങ്ങളാണ്. അല്ല, നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഇടയെന്നോ കീറി മുറിച്ചു നോക്കിയാലൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ധ്യാന സരസ്വതി ഈ യോഗമൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഒരു ദിവസം ഈ അന്ന് അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. കാരണം ഈ ശരീരശാസ്ത്രത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ഒരു ശവശരീരം എടുത്ത് കീറി മുറിച്ചൊക്കെ നോക്കി ഇതൊക്കെ ഉണ്ടോ, ആധാരങ്ങളൊക്കെ ഉണ്ടോ, ഇത് നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. അദ്ദേഹം അതോടുകൂടി യോഗയുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഗംഗയിൽ കളഞ്ഞു എന്നാണ് പറയും, എല്ലായിടത്തും ഒഴുകി കളഞ്ഞു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലൊന്നും ഉള്ളതല്ല. പിന്നെ മനുഷ്യൻ്റെ ഒരു ഭാവനയും വിശ്വാസവുമാണ്. അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന പോലെയുള്ള ഈ ഭാവനകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ മനസ്സിനെന്തൊക്കെ മാറ്റം വരുന്നു അതൊക്കെ വരും. ഇപ്പോൾ കുണ്ടലിനി ഇങ്ങനൊരു സാധനം താഴെയുണ്ട്, ഇത് ഓരോരോ ചക്രങ്ങളാണ്, ഇതൊക്കെ ഭാവന ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സുകൊണ്ട്. ഫിസിക്കലായിട്ട് അങ്ങനെ ഒരു വസ്തു അവിടെ ഉള്ളത് കാണുന്നതല്ല, മനസ്സുകൊണ്ട് ഭാവന ചെയ്യണം. ഇങ്ങനെ നിരന്തരം ഭാവന ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? അത് പതുക്കെ നമുക്ക് തോന്നും അതിങ്ങനെ മേലോട്ട് പൊങ്ങി വരും തോന്നും. അത് നമ്മുടെ ഭാവന കൊണ്ട് തോന്നുന്നതാണ്. അങ്ങനെ മേലോട്ട് പൊങ്ങി എവിടെ ചെന്ന് കയറും? തലയിൽ കയറും. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അതൊക്കെ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളതായിട്ട് അത് നമ്മുടെ അനുഭവത്തിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പം നമ്മൾ പഠിച്ചിരിക്കണം ഉറക്കം ജയിക്കുമെന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഉറങ്ങിയാലും നമ്മൾ ഉറങ്ങിയില്ലെന്ന് നമുക്ക് തോന്നും. ഉറങ്ങിയോ ഉറങ്ങുന്നില്ല എന്നുള്ളതല്ല, നമുക്ക് ഉറങ്ങുന്നില്ല എന്ന് തോന്നും. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ ഭാവനയും വിശ്വാസവുമാണ്, ഇത് രണ്ടുമാണ്. അപ്പോൾ അത് പിന്നെ ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഉണ്ടാക്കും. ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇരുട്ടത്ത് ഒരു കയറ് കിടക്കുന്നു, ആ കയറ് നിങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ നിങ്ങൾ പാമ്പാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യുന്നു? വേർക്കുന്നു അല്ലേ? അവിടെ വാസ്തവത്തിൽ ഒരു പാമ്പ് നിങ്ങൾ പാമ്പിനെ നിങ്ങൾ കാണുകയെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മനസ്സിലെ കേവലം ഒരു തോന്നലാണ്. ആ തോന്നലുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു? വായിലെ വെള്ളം വറ്റി, ശരീരം വേർത്തു, ചിലപ്പോൾ മൂത്രവും മലവും എല്ലാം പോവും. അതുവരെ സംഭവിക്കാം ആ ഭയത്തിൻ്റെ തീവ്രത അനുസരിച്ച്. അപ്പോൾ മാനസികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെയും ബാധിക്കും. ഇനി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ചിലരുടെ ഹൃദയം നിലച്ച് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഭയപ്പെടുത്തിയാൽ ഒരാളെ നിങ്ങൾ എന്തെങ്കിലും വെറുതെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ഹൃദയം നിലച്ച് മരണം വരെ സംഭവിക്കും. അപ്പോൾ മാനസികമായി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുകയും ശരീരത്തിൽ അതിൻ്റെതായ വികാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, മരണം ഉൾപ്പെടെയുള്ള കാര്യം. അതുകൊണ്ടിപ്പോൾ നിങ്ങൾ കുണ്ടലിനിയെ ഭാവന ചെയ്ത് ഇടയും പിങ്ങളെയും ഭാവന ചെയ്ത് ശ്വാസത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണോ ധരിച്ചു വച്ചിരിക്കുന്ന അതുപോലെയുള്ള സംഗതികൾ നിങ്ങളുടെ മനസ്സിൽ കാണും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ ഭാവന അനുസരിച്ച് കാണുന്ന കാര്യങ്ങളാണ്. അത് കാണില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് നമ്മുടെ ഭാവന കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് അറിയണം, അത്രയേ ഉള്ളൂ. അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, നല്ലതോ ചീത്തയോ എന്നുള്ള കാര്യമല്ല, അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയുകയാണ്. ചിലർക്കത് നല്ലതായിരിക്കാം, ചിലർക്കത് ദോഷമായിരിക്കാം, രണ്ടു തരത്തിലും വരാം. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്നാണ് പറയുന്നു. ഇപ്പോൾ ഒരാൾ കുണ്ടലിനിയെ ഉണർത്തേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നു. അതൊക്കെ ഒരാൾക്ക് ചെയ്യാം. അത് മിക്കവാറും ഈ ഇങ്ങനെയുള്ള കുണ്ടലിനി ധ്യാനമൊക്കെ ചെയ്യുന്ന ഈ പറഞ്ഞതുപോലെ തന്നെ ഉറക്കത്തോട് മത്സരിച്ചാൽ ചെയ്യുന്നു, ഉറങ്ങാതിരുന്നാ ചെയ്യുന്നു. ഉറങ്ങാതിരുന്ന് നമ്മൾ ചെയ്യുമ്പം തന്നെ ഉറക്കത്തോട് മത്സരിക്കേണ്ടി വരുമല്ലോ, കാരണം ഉറങ്ങരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടിയ ഇത് ചെയ്യുന്നു. അപ്പോൾ ഉറക്കത്തോട് മത്സരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞില്ലേ, കറണ്ട് കണ്ട് പേടിച്ചപ്പോൾ ശരീരം വേർത്തു, ശരീരത്തെ ബാധിക്കുകയാണ്. അപ്പോൾ മാനസികമായി ചെയ്യുന്ന കാര്യങ്ങൾ ബ്രെയിനിനെ ബാധിക്കും, ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉറക്കവും വരാതിരിക്കും. ബ്രെയിനിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ശരീരം വേർക്കുന്നത്. അപ്പോൾ ബ്രെയിനിനെ ബാധിച്ചാൽ ഉറക്കവും വരാതിരിക്കും, അങ്ങനെ സംഭവിക്കാം. അപ്പൊ ഇതൊക്കെ മാനസികമാണ് സംഗതികളെന്ന് മനസ്സിലാക്കുക. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണ്, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ സംഭവിക്കുന്നതിനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? ഏതുപോലെ? അല്ല, അതിൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയോ അതുപോലെ നമ്മൾ ചിന്തിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മനസ്സിലായോ? അത് നമ്മുടെ സ്വാഭാവിക രീതി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ബ്രെയിനിന് കൂടുതൽ സാമർഥ്യം കാണും, ചിലർക്ക് കുറവായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അതിങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് പരിണാമപരമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വന്നു ചേർന്നിട്ടുള്ള ഒന്നാണ്. നമ്മളിതിൽ നമ്മളായിട്ടൊന്നും നേടിയെടുത്തതല്ല. അതിനെ നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ വളർച്ചയ്ക്കും ഒക്കെ അത് നമ്മൾ അതിൻ്റെ ആ ബ്രെയിനിൻ്റെ ശേഷികളെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് പോകുന്നു. പക്ഷെ നമ്മളിങ്ങനെ പ്രവർത്തിച്ച് പോകുമ്പോൾ പറഞ്ഞല്ലേ, ഇരുട്ടത്ത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ വേർക്കൊന്നു. അതാണ്. അപ്പോൾ അവിടെ അസ്വാഭാവികമായ എന്തോ ഒന്ന് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചു ഭയം കൊണ്ട്. അപ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ടല്ല തോന്നുന്നു, പ്രതികൂലമായിട്ടാണെന്നുകൊണ്ട് ശരീരം വേർക്കുന്നു, തളരുന്നു, നമ്മുടെ ജീവനത്തിൻ്റെ നിലനിൽപ്പിനെത്തന്നെ അത് ചോദ്യം ചെയ്യുന്നു, അങ്ങനെ വരുന്നു. അപ്പോൾ എന്തോ അവിടെ ഒന്ന് സംഭവിച്ചു, നമുക്ക് അനുകൂലമല്ലാത്ത സംഭവിച്ചു. അപ്പോൾ അങ്ങനെ അനുകൂലമല്ലാത്ത സംഭവിക്കുന്നതിനാണ് പറയുന്നത് ബ്രെയിൻ ഡാമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളിപ്പോൾ മാദക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ലഹരി, LSD പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് വളരെ സന്തോഷമാണ്, വളരെ ആനന്ദം തോന്നും. അപ്പോൾ ഈ ആനന്ദമുള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ലക്ഷ്യം ആനന്ദമല്ലേ? കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താ ആനന്ദം കിട്ടുമല്ലോ. അത് ആനന്ദം കിട്ടും, പക്ഷെ വരുന്ന അപകടം എന്തെന്ന് വെച്ചാൽ അത് അഡിക്റ്റാക്കും, പിന്നെ ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കും. അതാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്. ബ്രെയിൻ ഡാമേജ് ആക്കിയാൽ പിന്നെ നമുക്ക് നോർമലായി ജീവിക്കാനോ പ്രവർത്തിക്കാനോ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനോ കഴിയാതെ വരും. അങ്ങനെ ഒരു പ്രശ്നം വരും. കാരണം അതിലുള്ള കെമിക്കലാണ് അതിന് കാരണമായി തീരുന്നത്. കെമിക്കൽ ബ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ട് ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ പിന്നെ ഇരുട്ടത്തെ ഒരു പാമ്പിനെ കണ്ട് ഭയന്ന എന്താ സംഭവിക്കുന്നത്? ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കെമിക്കൽ അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. സാധാരണ രീതിയിൽ എന്ന് പറയുന്ന എപ്പോഴും അവിടെ കെമിക്കലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്ന ഇങ്ങനെ വിശേഷമായിട്ട് നിങ്ങൾക്ക് ശരീരം തളരുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേക കെമിക്കൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് നമുക്ക് പിന്നീട് ദോഷമായിട്ട് വരും. വാസ്തവത്തിൽ അത് ചെയ്യുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭയക്കേണ്ട സാധനമാണെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകണം. അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ പാമ്പ് കടിക്കും. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അത് ചെയ്യുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രാക്ടീസുകളും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ ബാധിക്കാം. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. എന്താണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിപാസന ഇപ്പോൾ ഇവരുടെയൊക്കെ ഇതിൽ ഒരാൾക്ക് ചെറിയ ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ വിപാസന കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ആരംഭമൊക്കെ ആണെങ്കിൽ അത് ഗുണം ചെയ്തിരിക്കും. പക്ഷേ അത് കുറച്ച് കൂടുതൽ ഒരാളുണ്ടെങ്കിൽ ഇത് ശീലിക്കുന്നവർക്ക് പിന്നെ വലിയ കുഴപ്പങ്ങളായിട്ട് അവസാനം അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടാണ് പല പഠനങ്ങളും പറയുന്നത്. അപ്പോൾ ഇത് അത് കൂടുതൽ വഷളാക്കുകയും ചെയ്യും. അപ്പോൾ മാനസികമായി ചെയ്യുന്ന അഭ്യാസങ്ങൾ നമ്മുടെ മനസ്സിന് കുഴപ്പമുണ്ടാക്കുമെന്ന് വെച്ചാൽ ബ്രെയിനിന് കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വിചാരിച്ച് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കണോ? ഉണ്ടാക്കണമെന്നില്ല. നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് പറയുക, അപ്പോൾ ഈ കുണ്ടലിനി എന്നൊക്കെ പറയുന്ന ഇതാണ് മാനസികമായ ഭാവനയും ആ ഭാവന കൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന അനുഭവങ്ങളുമാണ്. അതൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് അതൊക്കെ ചെയ്തു നോക്കാം. ഇത്രയോ ആ തീർച്ചയായിട്ടും ന്യൂറോൺ ഫയറിങ്സ് എന്ന് പറയും. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിന് അതിനൊരു ഫയറിങ്സ് എന്നാ പറയും. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം. ഉണ്ട് ചിന്തയ്ക്ക് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കും. അതുകൊണ്ടല്ലേ ഭയത്തിന്റെ ഉദാഹരണം ഓർത്തു വെച്ചാൽ മതി, രജ്ജു സർപ്പത്തിന്റെ ഉദാഹരണം ഓർത്തു വെച്ചാൽ മതി. വെറും ചിന്തയ്ക്ക് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കാൻ പറ്റും. ബ്രെയിൻ ചിന്തയും സ്വാധീനിക്കുന്നുണ്ട്, തിരിച്ച് സംഭവിക്കുന്നുണ്ട്. ചിന്ത ബ്രെയിനെയും സ്വാധീനിക്കുന്നു, ബ്രെയിൻ ചിന്തയും സ്വാധീനിക്കുന്നു, രണ്ടു തരത്തിൽ സംഭവിക്കുന്നു. മെഡിസിനുകൾ സ്വാധീനിക്കുന്നുണ്ട്. ബ്രെയിനിൽ മാറ്റമൊന്നും സംഭവിക്കുന്നതല്ല അത്. ബ്രെയിനിൽ മാറ്റം സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഭാവനയിൽ വരുന്ന മാറ്റങ്ങളാണ്. ബ്രെയിൻ അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. അത് ബ്രെയിൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഉറക്കത്തിൽ പോലും ബ്രെയിൻ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ പലതരത്തിലായിരിക്കും. ബ്രെയിൻ അവിടെ തന്നെ ആയിരിക്കും. അതിനുള്ള രാസമാറ്റങ്ങളും അതിനുള്ള വൈദ്യുത കാന്തിക മാറ്റങ്ങളും ഒക്കെ എപ്പോഴും ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ബ്രെയിൻ അവിടെ തന്നെ ഇരിക്കും. അത് സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശരീരം ഇങ്ങനെ നിൽക്കുന്നതും നമ്മൾക്ക് ഈ അറിവെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ചിന്തയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചിന്ത അതിനും സ്വാധീനിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനും മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് ഈ പറയുന്നത്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ 2500 വർഷം മുമ്പ് ബുദ്ധൻ ഉപദേശിച്ചു. അന്ന് ഇതിനെക്കുറിച്ചൊന്നും ആൾക്കാർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് ഓരോ അനുഭവം ഉണ്ടായി. അനുഭവങ്ങൾ അവർക്കുണ്ടായി. ആ അനുഭവങ്ങളെ അവർ അന്നത്തെ നിലയിൽ വിശദീകരിച്ചു. അപ്പോൾ ഇന്നത്തെ നിലയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറഞ്ഞാൽ അത് വലിയ അബദ്ധമായി പോകും. നമ്മൾ 2500 വർഷം പിറകിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. അതൊക്കെ സംഭവിക്കാം, അതെല്ലാം സംഭവിക്കാം. പറഞ്ഞില്ലേ മനസ്സ് ബ്രെയിനിനെ സ്വാധീനിക്കുമെങ്കിൽ എന്താ സാധിക്കാത്തത്? മനസ്സിനെ ബ്രെയിനിനെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അത് സാധിക്കും. സാധിക്കാൻ പറ്റും, അസാധ്യമായ കാര്യമല്ല. അത് മനസ്സ് ബ്രെയിനിനെ സ്വാധീനിക്കുന്നതാണ്. അത് ഇതുപോലെയുള്ളൂ, രജ്ജുസർപ്പം കൊണ്ട് ഭയക്കും പോലെയുള്ളൂ. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് ഒരാൾ അതിനുവേണ്ടി തന്നെ നിരന്തരം മനസ്സിനെ ശീലിപ്പിച്ചെടുത്താൽ അത് സാധിക്കും. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ വിശദീകരിക്കുന്നത് രണ്ട് തരത്തിലാണ്. അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ബുദ്ധൻ തന്നെ പറഞ്ഞു എല്ലാം വിജ്ഞാനമാണ്, വിജ്ഞാനധാരയാണ്, വിജ്ഞാനത്തിലാണ് ഈ കാണുന്ന എല്ലാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ് ബുദ്ധൻ്റെ ഒരു സിദ്ധാന്തമാണ്. അപ്പൊ ഈ സിദ്ധാന്തത്തോടെ എനിക്കൊരു പ്രതിപത്തി ഉണ്ടെങ്കിൽ അത് ബുദ്ധനുള്ള വിശ്വാസവും ആ സിദ്ധാന്തത്തോട് ഓരോ സിദ്ധാന്തത്തോടും ഓരോരുത്തർക്കൊരു ഇഷ്ടം വരും. ഇപ്പം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നതും കോൺഗ്രസ് ആയിരിക്കുന്നതും ബി ജെ പി ആയിരിക്കുന്നതും പോലെയാണ്. അതിനോടൊക്കെ ഒരിഷ്ടം മനുഷ്യൻ്റെ മനസ്സിൽ തോന്നത്തില്ലേ അല്ലേ? ഒരാൾക്ക് കോൺഗ്രസിനോട് ഇഷ്ടമാണെങ്കിൽ വേറെ ഒക്കെ ബി ജെ പിയോടാണ്. എന്താ ഇഷ്ടം വരുന്നത്? ഇതുപോലെ ഈ സിദ്ധാന്തങ്ങളോട് മനസ്സിനൊരിഷ്ടം വരും. അങ്ങനെ ഇഷ്ടമുള്ളവർ എല്ലാ തലത്തിലും ഉണ്ട്. സന്യാസിമാരായാലും ശരി, ശാസ്ത്രജ്ഞന്മാരായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, എല്ലാവരും ഇങ്ങനെ ഇഷ്ടക്കാരുണ്ട്. ഇപ്പോൾ സയൻറ്റിസ്റ്റുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പഠനങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ ബോധമാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നുള്ള സിദ്ധാന്തത്തോട് ഇഷ്ടമുള്ള ആൾ ഗവേഷണമൊക്കെ നടത്തുമ്പോൾ അയാളുടെ ആഗ്രഹം എന്താണ്? ബോധമാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നുള്ളത് തെളിയിക്കുന്നതിന് അനുകൂലമായ രീതി അയാൾ ചിന്തിക്കും. എന്നിട്ട് അയാൾ അതിനെ തെളിയിക്കും എന്താണ്? ബോധമാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഇതവരുടെ ഇഷ്ടം കൊണ്ടവർ തെളിയിക്കുന്നതാണ്. ഇനി വേറെ കൂട്ടരുണ്ട്, അതവർക്ക് ഇഷ്ടമല്ല, അവർ ഭൗതികവാദികളാണ്. ഈ ബോധമാണ് അടിസ്ഥാനം, അവരുടെ ഭൗതിക വിജ്ഞാനം അനുസരിച്ച് ശരിയാവത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ബോധമാണ് അടിസ്ഥാനം എന്നുള്ളതിനെ നിഷേധിക്കത്തക്ക രീതിയിൽ അവർ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടത്തി തന്നെ കണ്ടുപിടുത്തങ്ങൾ നടത്തും. എന്നിട്ടവർ സമർത്ഥിക്കും, അതിനവർ സയൻസിനെ ഉപയോഗിക്കും. അപ്പം സയൻസിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കും. അത് ഒരാളിന് ഏതിനാളാണോ ഇഷ്ടം, ആ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഫിലോസഫിയോട്, ഇങ്ങനെയുള്ള തത്വചിന്തകളോട് ഇഷ്ടമുള്ള ശാസ്ത്രജ്ഞന്മാർ തത്വചിന്ത ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഗവേഷണങ്ങളും പ്രബന്ധങ്ങളും എല്ലാം അവതരിപ്പിക്കും. മറ്റൊരു നേരെ വിപരീതമായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി നിൽക്കുന്ന മനുഷ്യൻ്റെ ഇഷ്ടങ്ങളാണ്. അതാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. പിന്നെ തത്വചിന്തകളെ അതായിട്ട് തന്നെ മാറ്റി കഴിഞ്ഞാൽ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. അപ്പോൾ അതിലെന്താ പറയുന്നത്, തത്വചിന്തയിൽ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കിയാണ്. വൺ മോർ ക്വസ്റ്റ്യൻ ഇൻ മെനി പോസ്റ്റേഴ്സ് ബുദ്ധാസ് ഹിസ് ഫിംഗർ, വൈ ഹി ഈസ് കീപ്പിംഗ് ഹിസ് ഫിംഗർ ലൈക്ക് ദിസ്? When he become enlightened, mm. then the Mara, come down and he said, okay, you be free from suffering or something like that, but how you will say to the people, how will you make them understand you are, become enlightened? So Buddha said, this artha, is witness. This is witness. This artha is witness. Means earth. Bhumi aspars mudra. There is many mudras. Bhumi aspars mudra. Then the other symbol. Other symbol also there are. Eight type of symbols, and eight type of symbol have their own meaning. Okay. So one this. This is Abhay Mudra. And this is Ashirvad. And there is many mudras that have own meanings. Now, this mudra is Ramachak Pavartan Sutra, when he first discourse gave to first Saranath. five disciples, there was past their gurus and friends. So first disciple to give this Dhammachakkan Pavartana Sutra. So that time he then this. It has any meaning? Yes, this has some meaning. Mm-hmm. ബുദ്ധൻ ഇങ്ങനെ കൈ വിരൽ താഴോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ അത് ബുദ്ധൻ നിർവാണത്തെ പ്രാപിച്ചതിന് ശേഷം മാരൻ ബുദ്ധനെ നമ്മൾ ഈ കാമദേവൻ എന്നൊക്കെ പറയും പോലെ പരീക്ഷിക്കാൻ വന്നു. അപ്പോൾ ചോദിച്ചു, നീ ഇങ്ങനെ നിർവാണത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ ആര് വിശ്വസിക്കും, നിനക്ക് എന്താ തെളിവെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കാണിച്ചാണ് നീ ഭൂമിയാണ് അതിന് സാക്ഷ്യം. Now, you cannot make any house. Mean, I saw the mind. The mind cannot make anything. I realized this. So that time, he poked his finger. Okay, fine. Thanks. Thank you.